ഗർഗാൻ ശതം ദണ്ഡയതി. അഗ്രെ ഉദാഹരണാന്തരം ഭവതി ശതം ജയതി ദേവദത്തം. ഇതമുദാഹരണം ദ്വയമപി സമാനാർത്ഥം സമാനാർത്ഥകമേവ. അത്ര ദണ്ഡധാതു പൂർവമപി ഉക്തം ഗ്രഹണാർത്ഥകൈതി. ഗ്രഹണ ഇത്യുക്തി അത്ര ഗ്രഹണം നാമ ഗ്രഹണ അനുകൂല വ്യാപാര. അതഃ അസ്യ വാക്യർത്ഥ്യ അർത്ഥം മനോഹരമായ താടനാദിന ഗർഗേഭ്യ സുവർണസിദ്ധ ഗ്രഹണാദീരി വ്യാഖ്യാതം. അത്ര ദണ്ഡി ഇത്യസ്യ ഗ്രഹണം ഇത്യർത്ഥ. ശതം ഓദനേതു ജന്യജനക തണ്ടുലൈ പ്രകൃതിബോധനം കരുത് തണ്ടുല സമവായികാരൻ കാന്തസ്സംവേദ ഓദനജനം പ്രവ്യാപാര ഫലം വിക്ലിപ്തിം പ്രതി ജന്യതയെ ആശ്രയത്വ ഓദനം പ്രധാനം കർമ്മം. പൂർവമുക്തം പൂർവമുക്തം പ്രധാന തദനുസാരി അത്ര ഗുണകർമ്മം ഗുണതയാ അപ്രധാനതയായി. പൂർവത്ര ഉക്തം ഓദനേതു തണ്ടുലെ ഓദനം കരു തണ്ടുല സമവായി കാരണിക്കാം ഓദനം ജനകാം വിക്ലിപ്തിന്ന് അത്ര വ്യാപാര ഫലം ഓദന പ്രധാനം കർമ്മം. പൂർവം ഓദന പ്രധാനം കർമ്മയിത്തു തദനുസാരി ഓദനം അപേക്ഷ അപ്രധാനം ഭവതി തണ്ടുലം. ഗുണകർമ്മ ഇതി അത്ര മുഖ്യം കർമ്മ ഇതി പ്രധാന കർമ്മ ഉച്യതി. അത അന്യത് കർമ്മ അപ്രധാനമേവ. ഗുണശബ്ദസ്യ അപി പ്രയോഗ ദൃശ്യത അപ്രധാന ഇത്യർത്ഥം. ഗുണസംബന്ധി ഗുണസംബന്ധി ഇത്യർത്ഥേ ഗൗണം ഇത്യവി വക്തും ശക്തി. ഗുണസംബന്ധി ഇത്യൊക്കെ ഗുണം ഇത്യസ്യ താർക്കിക മതാനുസാരേണാവി ദ്രവ്യഗുണയോ പ്രാധാന്യം ദ്രവ്യ വർത്തത. ദ്രവ്യ ആശ്രയീഭവതി ഗുണ അത് തസ്യ പ്രധാനത്വം ദ്രവ്യസ്യ പ്രാധാന്യം വർത്തത ഏമപി വ്യാഖ്യാതം ശക്യം. ഗർഗാൻ ശതം ദണ്ഡയതി. ബാലമനോരമായ ഉക്തം ദണ്ഡനാദി വ്യാപാര പ്രയോജ്യ ഗ്രഹണ വിഷയത്വ താടനാദി താടനാദി വ്യാപാരേണ ഗൃഹ്യത ശതഗ്രഹണായ താടനം കരോതി തദ്വാര ശതസ്യ ഗ്രഹണം ഭവതി. അത വ്യാപാര പ്രയോജ്യ ഗ്രഹണ വിഷയത്വ ശതം പ്രധാനം കർമ്മ കർത്തുരീത്സവം കർമ്മ പ്രധാനം കർമ്മ നാമ കർത്തുരീസിതമം കർമ്മ ഇത്യനേന കർമ്മസജ്ഞ പ്രാപ്നോതി ഇതി. അത് പ്രധാനം ശതം പ്രധാനം കർമ്മ ഗർഗാണാം തു തദ്ഗ്രഹണ അവധിത്വാ ഗുണകർമ്മ ഗൗണം കർമ്മ ഇത്യവർത്ഥ. ഗർഗേഭ്യോ ശതം ഗൃഹ്യത ഇത്യർത്ഥകത്വാ ഗ്രഹണസ്യ അവധിഭൂത ഗർഗാഹ അതഃ തത്ര അപാദാനത്വാ പഞ്ചമി പ്രാപ്ത തസ്യ അവിവക്ഷായാം അനേന അഗതിതം ചൈതന്യേന കർമ്മത്വേ ദ്വിതീയായാം ഗർഗാൻ വിധിസിദ്ധ്യതി. തത്വബോധനീയമി ഏവമേവ ഉക്തം. അത്ര ഭേദോ നാസ്തി. അത്രാപി ഉക്തം ഗ്രഹണാർത്ഥസ്യ ശതം മുഖ്യം കർമ്മ. അനന്തരം ഗർഗാസ്തു അപാദാനത്വ അപേക്ഷായ അത്രാപി ഗർഗാണാം അപാദാനത്വമുക്തം തസ്യ അപാദാനത്വസ്യ അപേക്ഷായാം കർമ്മസപ്ന അനേന സൂത്രേണ. അപാദാനത്വസ്യ അപേക്ഷായ പ്രധാനം കർമ്മ കർത്തരീപ്സം കർമ്മ ഇത്യനേന അന്യത് പ്രധാനം കർമ്മ. അനന്തരം ഭവതി വ്രജം അവരുണദ്ധി ഗാം. അത്ര ബാലമനോനായുക്തം നിർഗമന പ്രതിബന്ധപൂർവക യത്കിഞ്ചിത് അധികരണ ചിര സ്ഥിതി അനുകൂല ബന്ധന ദ്വാരക പിധാനാദി വ്യാപാരോ രുതിരക. ഗാം അവരണദ്ധി ഇത്യസ്യ രോധനം കരോതി ഇത്യർത്ഥം. വ്രജം നാമ ഉത്തരദേശേ ഗവാം സംരക്ഷണാർത്ഥം ക്ഷേത്രസ്യ പരിതഃ പ്രാചീരം കരോതി പാഷാണ കണ്ടകലതാദിഭിഃ വലയം കൃത്വാ തത്ര പ്രാചീരം നിർമായ തതന്തഃ ഗവാം പ്രവേശനം കൃത്വാ തസ്യ ദ്വാരസ്യ പിധാനം കരോതി. തത്സ്ഥാനം ഗവാം സ്ഥിതിസ്ഥാനം ക്ഷേത്രം ബ്രജമിത്യുച്യതേ. തസ്യ വ്യാഖ്യാനം അത്ര കൃതം. വ്യാപാരസ്യ വ്യാഖ്യാനം അവരോധനരൂപ വ്യാപാരസ്യ വ്യാഖ്യാനവും കൃതം നിർഗമ പ്രതിബന്ധകപൂർവക ഗവാം നിർഗമനസ്യ പ്രതിബന്ധക്രിയതേ അനേന നിർഗമ പ്രതിബന്ധപൂർവക യത്കിഞ്ചിത് അധികരണം. യത്കിഞ്ചിത് അധികരണം നാമ ക്ഷേത്രം. തസ്മിൻ ക്ഷേത്രെ അധികരണക ചിരസ്ഥിതി അനുകൂല രോധനം രോധനദ്വാരാ ഗവാം ചിരസ്ഥിതി തത്ര സംഭവതി. അതഃ ചിരസ്ഥിതി അനുകൂല ബന്ധനദ്വാരക പിധാനം തത്ര പ്രാചീരസ്യ ദ്വാരം കൃത്വാ തസ്യ പിധാനമവി തഥാഏവ ക്രിയതേ. അതഃ ഉക്തം ദ്വാരക പിധാനാദി വ്യാപാരോ രുതേര സംക്ഷേപ്ത ആവരണം ഇത്യർത്ഥ രോധനം ഇത്യർത്ഥ രുണധി രോധനം കരോതി ഇത്യർത്ഥ. അത്ര ഗവാം സ്ഥിതി ക്ഷേത്രേ ഭവതി. വ്രജം നാമ ക്ഷേത്രമേവ തക്ഷേത്രമേവ അതഃ വ്രജസ്യ അത്ര ആധാരത്വം. ഗോസ്ഥിതി പ്രതി ആധാരത്വം. തസ്യ ആധാരത്വസ്യ അവിവക്ഷായാം അനേന അകഥിതം ചൈത്യനേന കർമ്മസപ്ഞായാം വ്രജം ഇതി ഭവതി. അത് അഗ്രേ ദത്തം. കർത്തുരീപ്സിതം കർമ്മൈത്യനേന ഗവാം കർമ്മസപ്ന. തത്വബോധനിയാമം ഏവമേവ വ്യാഖ്യാതം. അനന്തരം ഭവതി മാണവകം പന്ധാനം പൃച്ഛതി ഇതി. വൃജഹ വൃജം വൃജമിതി സാമാന്യത നംസരൂപേണ പ്രയുജ്യത പുല്ലിംഗ ശബ്ദേ വർത്തതേ ഭാവനായതി. നിശ്ചയോ നാസ്. വ്രജം തക്ഷേത്രമേവ വ്രജം തസ്ഥാനം വ്രജഭൂമി ക്ഷേത്രം ഇത്യർത്ഥ. ക്ഷേത്രം ക്ഷേത്രം നാമ സ്ഥാനം ഭൂമിയേവ. ക്ഷേത്രം ഇതിന ടെമ്പിൾ ന. ക്ഷേത്രം നാമ ഭൂമി. തസ്ഥാനം സ്ഥിതി ആധാരമേവ ക്ഷേത്രം. മലയാളത്തിൽ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഉടനെ ഭൂമി എന്നർത്ഥം വരും. മാണവകം പഞ്ച പന്ധാനം പൃച്ഛതി ഇത്യത്ര. അത്ര ബാലമനോഹരമായ എന്തത്വം. കേന പഥാ ഗന്തവ്യം ഇതി അഭിലാപാതിരൂപ വ്യാപാര. അത്ര വ്യാപാര ഭാഷണമേവ. കേന പഥാ ഗന്തവ്യമിതി പ്രശ്ന ക്രിയതേ. പഥിക മാണവം പ്രതി പ്രശ്ന പൃച്ഛതി. പഥികേന പ്രശ്ന ക്രിയത. അത പ്രശ്നരൂപ ഭാഷണമേവ അത്ര വ്യാപാര. അത്ര പ്രശ്നസ്യ വ്യാപാരസ്യ പ്രശ്നരൂപ വ്യാപാരസ്യ വിഷയോ ഭവതി പന്ഥ. പന്ഥാവിഷയ ഭവതി. അത പന്ഥ അത്ര പ്രധാന കർമ്മ. ഈപ്സിതതമത്വ പന്ഥ പ്രധാന കർമ്മ. അത്ര മാണവക ദ്വാര മാർഗ വിഷയക ജ്ഞാനം സമ്പാദയിതും പതിക ഇച്ഛതി. അത മാണവസ്യ അത്ര കരണത്വം. മാണവക ദ്വാര സ ഇച്ഛതി പതിക ഇച്ഛതി. തസ്യ കർണത്വസ്യ അപേക്ഷായാം കർമ്മത്വേ മാണവകം പന്ധാനം പൃച്ഛതി ഇതി ഭവതി. വൃക്ഷം അവജനോതി ഫലാനി. അത്ര ഉക്തം പ്രച്ഛാമ്യ ആദാന അനുകൂല വ്യാപാരോ ലോഷപ്രഹരാതിരൂപ അവപൂർവ ചിഞ്ഞാതുർ. വൃക്ഷാത് ഫലസ്യ ആദാനായ ബാലക പ്രയത്തത്തെ ഫലാദാനായ തദർത്ഥം തത് ലോഷ്ടപ്രഹാരേണവാ ത്രോത്രാദി തോത്രം തോത്രാദികരണേന വാ ക്രിയതേ. ഫലാദാനം തഥാത്ര ഉക്തം ഫലം പ്രഖ്യാവ്യ. ഫലം വൃക്ഷത ആദായ ബാലക ഫലസ്യ ആഹർത്താ ഭവതി, ആഹരണദ്വാര ആദാനസ്യ അപാദാനത്വാത് ഫല ആദാനസ്യ അത്ര ഉക്തം പ്രഖ്യാമേരി. വൃക്ഷാത് ഫലസ്യ ച്യുതി ഭവതി, ച്യുതി ക്ഷുഗതൗ ച്യവതി. ച്യുതി പ്രഖ്യാവ പ്രഖ്യാവ ച്യു ഇത് ധാതോ ദുരപ് ഗുണേ അവാദേശ പ്രഖ്യാവ പ്രഖ്യാവദ്വാര ഫലസ്യ ഗ്രഹണം കരോതി ബാലക. പ്രഖ്യവനം നാമ വൃക്ഷാത് ഫലസ്യ ച്യുതി തത് ബാലസ്യ വ്യാപാരദ്വാര സംഭവതി. രോഷ്ടപ്രഹാരേണ വാ പോത്രാദി വ്യാപാരേണ വാ തസ്യ ച്യവനം സംഭവതി. വൃക്ഷാത് ച്യവനം സംഭവതി ച്യുതി അഥവാ ച്യവനം സംഭവം. അതാ ഉക്തം വൃക്ഷാത് പ്രഖ്യാവ്യ ച്യുതിം കൃത്വ ഫലസ്യ സസ്വീകരോതി ബാലക. അത ഉക്തം വൃക്ഷം അവചനോതി ഫലാനി, വൃക്ഷാത് ഫലാനി ബാല അവചനോതി. തത്ര വൃക്ഷസ്യ അപാദാനത്വസ്യ അപവൃക്ഷായാം കർമ്മ വിവക്ഷായാം വൃക്ഷമിതി ഗൗണം കർമ്മ. ഫലാനമത്ര കർത്തൃ ഈശ്വരതമത്വാത് മുഖ്യം കർമ്മം, മുഖ്യകർമ്മത്വം അഥവാ പ്രധാന കർമ്മത്വം. അവചിനോതി അവ ചിനോതി ഇത്യത്രാപി അവശബ്ദേന വിഭാഗാർത്ഥക സിദ്ധ്യതി. വൃക്ഷാത് ഫലസ്യ വിഭാഗം സംഭവതി അവചിനോതി അവശബ്ദസ്യ അവശബ്ദ ഉപസർഗ വിഭാഗാർത്ഥ. വൃക്ഷാത് ഫലസ്യ വിഭാഗേ കൃതേ വൃക്ഷസ്യ അപാദാന. അതത്ര ഉക്തം പ്രഖ്യവ അവധിത്വാത് വൃക്ഷോ അപാദാനം. അനന്തരം മാണവകം ധർമ്മം ബ്രൂതേ ശാസ്തിവ ബ്രൂഞ്ഞ് വ്യക്തായാം വാചി ഇത്യത ബ്രൂതേ ഇതി സിദ്ധ്യതി ശാസു അനുശിഷ്ടോ ഇത്യസ്മാത് ശാസ്തി ഇത്യവി. അത്ര ഉദാഹരണദ്വയമപി ഏകത്ര ദത്തം ധർമ്മ മാണവകം ധർമ്മം ബ്രൂതേ. മാണവകം ധർമ്മം ബ്രൂതേ ഇത്യസ്യ മാണവകായ ആചാര്യ ധർമ്മം ശാസ്തി അഥവാ ബ്രൂതേ ഇത്യർത്ഥം. അത്ര കർത്തുരീക്ഷിതമത്വാത് ധർമ്മസ്യ മുഖ്യകർമ്മത്വം. അത്ര മാണവകായ ബോധേതി ഇത്യർത്ഥകത്വാത് മാണവസ്യ സമ്പ്രദാനത്വം. ബ്രാഹ്മണായ ഗാം ദതാതീതിവർ. അത്ര ധർമ്മ ജ്ഞാനം മാണവകായ ദതാതി ഇത്യർത്ഥകത്വം. മാണവകായ ധർമ്മം ബോധയതി സമ്പ്രദാനത്വസ്യ അവിവക്ഷായം കർമ്മത്വവിക്ഷായം ദ്വിതീയ മാണവകം ധർമ്മം ബ്രൂതേ ശാസ്തി. സമാനാർത്ഥകമേവ ദ്വയമപി അത്ര പരിഗണിതേഷു ധാതുഷു അന്തർഭാവാത് ധാതുദ്വയമപി അത്ര നിർദ്ദിഷ്ടം. ദുഹ്യാച് പച്ചദണ്ഡ് രുചി പ്രച്ചി ജി ശ്വാസ് ജി മുതമഷ. അനന്തരം സുധാം ക്ഷീരനിധം മധ്നാദി മന്ദവിലോടനേ ഇതി ധാതോർ ഉദാഹരണം ഭവതി. ക്ഷുധാം ക്ഷീരനിധിം മധ്നാദി ശതം ചെയ്ത് ദേവദത്തം പൂർവദേവ അത്ര വിശേഷവും നാസ്തി. അത്രാപി ജി അഭിഭവേ ഇതി അർത്ഥേ അപി അത്ര ശതം ചേതി ദേവദത്തം ഇത്യത്ര യജ്ഞദത്ത ദേവദത്താൽ ശതം ഗൃഹാതി ഇത്യർത്ഥം. അത്ര കേനാപി പ്രകാരേണ ദേവദത്താ ശതം ഗൃഹാതി പൂർവദേവ ഗർഗാം ശതം ദണ്ഡയതി ഇതിവ ദേവ. സുധാം ക്ഷീരനിധി മധ്നാദി ഇത്യത്ര മന്ദവിലോടന ഇത്യത്ര ധാത്വർത്ഥ അത്ര വ്യവം വ്യാഖ്യാതം ദ്രവദ്രവ്യഗത സാരോദ്ഭവന അനുകൂല മന്ദനദണ്ഡഭ്രമജനിത സംക്ഷോഭാത്മക ആസ്ഫാലന പര്യായോ വ്യാപാരോ മന്ദേരർത്ഥ. അത്ര മധ്നാദി ഇത്യസ്യ വ്യാഖ്യാനം. ക്ഷീര നിധിം മന്ദനാദി ക്ഷീരനിധേ മന്ദനം കരോതി. മന്ദനം ഇത്യസ്യ വ്യാഖ്യാനം മന്ദവിലോടന ഇതി അർത്ഥകത്വം. മന്ദനം ഇത്യസ്യ തസ്യ വിലോടനം സംഭവതി. മന്ദനദ്വാരാ തത്ര സംക്ഷോഭ ജായതേ ക്ഷീരനിധൌ. അതഃ അത്ര ഉത്തമം ആസ്ഫാലന പര്യായോ വ്യാപാര ആസ്ഫാലനം. മന്ദനേന ക്ഷീരനിധൌ യദ്ഭവതി തദേവ ആസ്ഫാലനം. തത്ര സംക്ഷോഭണമേവ ഭവതി. സന്ദ്രഹ ആലോടനേന മന്ദനദ്വാരാ ക്ഷുബ്ധ ജാത തസ്യ സമുദ്രക്ഷോഭണമേവ അത്ര ആസ്ഫാലനമിത്യുക്തം. കിമർത്ഥം ദ്രവദ്രവ്യഗത സാര ഉദ്ഭവന അനുകൂല. ദ്രവദ്രവ്യം അത്ര ദുഗ്ധസമുദ്രമേവ അത്ര ദ്രവദ്രവ്യം ദുഗ്ധമേവ. തസ്യ സാര ഇത്യുക്തെ നവനീലാധികം. തത്ര കേവലം നവതി തന്ന അന്യതപി ലബ്ധം മന്ദനദ്വാരാ തസർവം സാരമേവ. തത് ഉദ്ഭവനാനുകൂല തസ്യ പ്രകടനാനുകൂല. സമുദ്ര അശ്വാദികം സർവം പ്രകടീഭൂതം തസ്യ പ്രകടനാനുകൂല മന്ദനദണ്ഡഭ്രമജനിതം. മന്ദനദണ്ഡസ്യ ഭ്രമണം ദേവാസുരി കൃതം തജ്ജനിത സംക്ഷോഭാത്മകൾ അത സമുദ്ര സംക്ഷോഭം ജാതം അസ്ഫാലനം തസ്യ അസ്ഫാലന സംക്ഷോഭണം സംക്ഷോഭ ശബ്ദസ്യ വ്യാഖ്യാനം അസ്ഫാലനം സംക്ഷോഭ ഇത്യുക്തേ ഉക്തമപി അർത്ഥസ്യ വിശദീകരണമായ അസ്ഫാലനം ഇത്യുക്തം. അസ്ഫാലന പര്യായോ വ്യാപാരോ മന്ദേരർത്ഥ അത്ര ക്ഷീരനിധി അപാദാനം ക്ഷീരനിധേ സകാശാത് ദ്രവ്യാണാം പ്രകടനം തത്ര അഭവത് അത ക്ഷീരനിധി അത്ര അപാദാനം തസ്യ അപാദാനത്തസ്യ അപേക്ഷായാം തത്ര ഗൗണകർമ്മത്വം സുധാ ഈപ്സിതമത്വാദ് സുധാ അത്ര മുഖ്യം കർമ്മ തത്ര കർത്തുരീപ്സിതമം കർമ്മ ഇത്യനേന കർമ്മസംജ്ഞായാം ദ്വിതീയ അന്യത്ര അഗതിധം ച ഇത്യനേന കർമ്മസംജ്ഞായാം ദ്വിതീയ സുധാം ക്ഷീരനിധിം മധ്നാദി ഇതി ഭവതി.